എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, അട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുള്ള മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ. എന്റെ കഴിവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുള്ള മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ. എന്റെ കൂത്തുകാരാ സുൽത്താണ്ടി ചീലുകാരാ, നിന്റെ പൊന്തിരിപ്പാളിനുള്ളിലെ, നിന്റെ പൊന്തിരിപ്പാളിനുള്ളിലെ പഞ്ചസാരയാവാം, നിന്റെ നെഞ്ചിലെ ദഫ് മൊട്ടുമായി എന്നും എന്നെയാവാം, കുപ്പണയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മുഞ്ചൊന്നു കാണുവാം, ഒപ്പണയ്ക്കുണി കൂടുവാൻ മൈലാഞ്ചി ഒഞ്ചൊന്നു കാണുവാൻ, എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടി വെച്ചുവെന്നോ. എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുള്ള മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ. എന്റെ കൂട്ടുകാരാ സുൽത്താണ്ടി ചീലുകാരാ. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ, തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ, തൊട്ടടുത്തുണി മെന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്ന് പാടുവാൻ, ളിൽ മൂളുവാൻ കൈത്താളമിട്ടൊന്ന് പാടുവാൻ, എത്ര വട്ടമിൻ കാച്ചിലങ്ങകൾ മെല്ല് കൊഞ്ചി എന്നോ. എന്റെ കഴിവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുള്ള മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ. എന്റെ കൂട്ടുകാരാ സുൽത്താണ്ടി ചീലുകാരാ, എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുള്ള മുട്ടിലോറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ. എന്റെ കൂട്ടുകാരാ സുൽത്താണ്ടി ചീലുകാരാ.